ഈശ്വരി സ്മരിച്ചു ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം ദേവപാദം 3 ആധികനോട്ട സൂത്രം 32 ജ്യോതിഷി ഭവാച്ച ജ്യോതിഷി ഭവാദിച്ച ഇവിടെ പറയുന്നത് ആദിത്യൻ തുടങ്ങിയ ശബ്ദങ്ങൾ ജ്യോതിഷിലാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ ആ ജ്യോതിഷ് ആദിത്യന് അത് ശരീരമുള്ള ദേവത എന്നുള്ള അർത്ഥത്തിലല്ല, അചേതനമായ ആദിത്യം തുടങ്ങിയ ജ്യോതിസ്സുകളാണ്. ഇപ്പോൾ ആദിത്യൻ ദേവതയെന്ന് ഇങ്ങനെ പറയാൻ കഴിയും. ഇതാണ് പൂർവപക്ഷം. മധ്വാദിഷു അസംഭവാത് അനധികാരം ജൈമിനി. ജൈമിനി പറഞ്ഞു, ദേവതകൾക്ക് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമില്ല. വിദ്യ എന്ന് പറയുമ്പോൾ അത് തത്വജ്ഞാനം മാത്രമല്ല, ഉപാസനയും ഉണ്ട്. ഉപാസനകളിൽ ദേവതയ്ക്ക് ദേവത എങ്ങനെ ഉപാസിക്കാൻ കഴിയും? മധുവിദ്യയിലും മറ്റും അത് സാധ്യമല്ല. അതുകൊണ്ട് അധികാരമില്ല. അത് മാത്രമല്ല, ശരീരം ഉള്ള ദേവതയായിരിക്കണം, അത് സാധ്യമല്ല. കാരണം ആദിത്യനെന്ന് പറയുന്നത് ശരീരമുള്ള ഒരു ദേവതയല്ല, ആകാശത്ത് നിൽക്കുന്ന ജ്യോതിസ്സാണ്, പ്രകാശിക്കുന്ന ജ്യോതിസ്സാണ്. ആദിത്യഹ സൂര്യഹ ചന്ദ്രഹ ശുക്രഹ അങ്കാരകഹ ഇത്യാദി ശബ്ദാണ് ജ്യോതിപിണ്ടേഷ പ്രയോഗസ്യ ഭവ. ഇതെല്ലാം ദേവതകളെന്നാണ് പറയുന്നത്. ആദിത്യൻ, സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ പറയുന്നു. ഇതെല്ലാം ജ്യോതിപിണ്ഡങ്ങൾ, ഓരോരോ ജ്യോതിഷികളെ പറയുന്നു. ആകാശത്തേക്കുന്ന നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാമാണ് പറയുന്നത്. എന്നാ വിഗ്രഹവാൻ ദേവ, അതുകൊണ്ട് അതിനപ്പുറം ശരീരമുള്ള ഒരു ദേവൻ അതില്ല. കാരണം ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. മൃതാധിപത് അചേതനത്വമാണ്. ഇതെല്ലാം ഈ മൃത്ത് പോലെ തന്നെ അചേതനമാണ്. ഈ വസ്തുക്കളെല്ലാം ഏതേലും അഗ്നിയാദയോ വ്യാഖ്യാത, അതുപോലെ അഗ്നി അഗ്നയെ അഷ്ടാക്കപാല നിർവപേത എന്നെല്ലാം പറയുന്നിടത്ത് അഗ്നി ദേവതയ്ക്ക് എന്നിങ്ങനെ പറയാൻ പറ്റും. അഗ്നി അങ്ങനെ ദേവതയാകുന്നു. അപ്പൊ അതൊക്കെ ഭൗതിക വസ്തുക്കളാണ് എന്നാണ്. അപ്പൊ അവിടെ പൂർവക്ഷി പറയുന്നു, മന്ത്ര അർത്ഥവാദ ഇതിഹാസ പുരാണ ലോകേഭ്യോ ദേവാദീനാം വിഗ്രഹത്വാദി അവഗമാത് അയം അദോഷ. അതിനെ ചോദ്യം ചെയ്യണം. ഈ ദേവതകൾക്ക് ശരീരമില്ല എന്ന് പറയുന്നത് പ്രാചീന മീമാംസകരുടെ അഭിപ്രായമാണ്, അല്ലാതെ നാസ്തികന്മാർ മാത്രം പറയുന്നതല്ല. അവരും പറയുന്നു അങ്ങനെ പ്രത്യേകിച്ച് ശരീരമുള്ള ദേവതകളൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും സൂചനകൾ വേദത്തിലുണ്ടെങ്കിൽ അതൊക്കെ അർത്ഥവാദങ്ങളാണ്, എന്നുവെച്ചാൽ പൂഴ്ത്തി പറച്ചിലാണ് എന്നാണ്. അതുകൊണ്ട് അവരുദ്ദേശിച്ച് പറയുന്നു മന്ത്രങ്ങളുണ്ട്, വേദമന്ത്രങ്ങൾ, അർത്ഥവാദ വാക്യങ്ങൾ, പിന്നെ ഇതിഹാസങ്ങൾ, പുരാണം, ഇതൊന്നും കൂടാതെ ലോകരും പറയുന്നു ദേവാദീന വിഗ്രഹത്വ ദേവാദികൾക്ക് ശരീരമുണ്ടെന്ന് അങ്ങനെ പറയുന്നുണ്ട്. അയമദോഷ, അതുകൊണ്ട് ദേവന്മാർക്ക് ശരീരമില്ല. ആദിത്യൻ എന്നും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഗ്രഹമാണ്, അത് ശരിയല്ല. വിഗ്രഹവാദി, വിഗ്രഹമുണ്ടെന്ന് പറയുന്ന ആൾ പറയാണ് ഇതിനൊക്കെ പ്രമാണമുണ്ട്, മന്ത്രങ്ങളുണ്ട്, അർത്ഥവാദമുണ്ട്, ഇതിഹാസം, പുരാണം, അല്ലെങ്കിൽ ജനങ്ങളും പറയുന്നുണ്ട്. പറയുന്നു യമം ദണ്ഡഹസ്തം ആലിഖന്തി, ചിത്രം വരയ്ക്കുന്ന ദേവന്മാരുടെയൊക്കെ ചിത്രം വരയ്ക്കുന്നവരെന്ത് ചെയ്യുന്നു, ദണ്ഡഹസ്തമായ യമനെ വരച്ചു വയ്ക്കുന്നു. എന്നുവെച്ചാൽ പോത്തിന്റെ പുറത്തിരിക്കുന്ന യമൻ പടം വരച്ചു വയ്ക്കാറുണ്ടല്ലോ. ചോദിക്കുന്നത് അങ്ങനെ യമൻ ഒരാളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പടം വരയ്ക്കുന്നത്? നീതി നടപ്പിലാക്കുന്നതിനുള്ള ദണ്ഡമാണ് കയ്യിലിരിക്കുന്നത്. വരുണം പാശഹസ്തം, വരുണന് വരച്ചു വയ്ക്കാറുണ്ട് കയ്യിലൊരു കയറുമായിട്ട് പാശമായിട്ട്. ഇന്ദ്രം വജ്രഹസ്തം, ഇന്ദ്രനെ വരച്ചു വയ്ക്കും വജ്ര ആയുധം കയ്യിൽ ഇരിക്കുന്നതായിട്ട്. കഥയെന്തിച്ച ദേവതാഹവിർഭുജയി, ഇത് മാത്രമല്ല ആൾക്കാരെല്ലാം പറയാറുമുണ്ട്, ദേവന്മാർ വന്ന് ഹവിസ് ഭക്ഷിക്കും, അതുകൊണ്ട് അഗ്നിയിലേക്ക് ഹവിസ് അർപ്പിക്കണം. അപ്പോൾ ഇതില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ്. നയിത്തിച്ചതേ പറയുന്നു ഇതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? നഹിതാവത് ലോകോ നാമ കിഞ്ചിത് സ്വതന്ത്രം പ്രമാണം അസ്തി. ഈ ലോകര് ലോകര് എന്ന് പറയുന്ന സാറിന് പറയുമ്പോൾ നാട്ടുകാരൻ നാട്ടുകാർ, അങ്ങനെ നാട്ടുകാരെന്ന് പറഞ്ഞൊരു പ്രമാണമുണ്ടോ? ഒന്നുമില്ല. ജനങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞൊരു കാര്യം ശരിയാകുമൊന്നുമില്ല. ജനങ്ങൾ എന്തെല്ലാം പറയുന്നു. അപ്പോൾ ലോകര് പറയുന്നു എന്ന് പറഞ്ഞ് ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ലോകര് അവരെ ഭാവനയിൽ തോന്നി പറയും, മനസ്സിൽ തോന്നി പറയും, അവരുടെ കൽപ്പനകൾ പറയും, ഊഹാപോഹങ്ങൾ പറയും, പ്രചരിപ്പിക്കും. ഇപ്പോൾ ലോകര് പറയുന്നു അല്ലെങ്കിൽ ലോകത്ത് പ്രചരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അത് പ്രാമാണികമല്ല. അല്ലെ ചാർവാകനെ കുറിച്ച് പറഞ്ഞത്. ചാർവാകൻ എന്ന് പേര് കിട്ടാന്നുള്ള കാരണം എന്താണ്? അന്ന് ചാർവാകൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അങ്ങ് പ്രചരിച്ചു, ഒരു പ്രചാരമുണ്ടായി. കാരണം കാര്യങ്ങൾ അത്ര മനോഹരമായിട്ടാണ് ചാർവാകൻ അവതരിപ്പിച്ചത്. ഇന്നത്തെ പരസ്യം പോലെ, ഒന്നിന് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ലോകത്ത് ഭയങ്കരമായി അങ്ങ് പ്രചരിക്കും. അപ്പോൾ ലോകരെല്ലാം അത് ഉൾക്കൊള്ളുകയും അവരത് പ്രചരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടത് ശരിയാവും. അങ്ങനെ ശരിയാവുമെങ്കിൽ ലോകത്ത് പ്രചരിക്കുന്ന എന്താണ്? അപവാദം, പരദൂഷണം, നിന്ദ, ഇതൊക്കെയാണ് ലോകത്ത് വളരെ വേഗം പ്രചരിക്കുന്നു. നല്ല കാര്യം ലോകത്ത് പ്രചരിക്കും, എത്ര നന്നായിരുന്നു. ഇതൊക്കെ പ്രമാണമാണ്. ദോഷങ്ങൾ കൊണ്ട് ദൂഷിതമായ മനസ്സുള്ളവർ ഇങ്ങനെ അപവാദങ്ങളും മറ്റും പ്രചരിപ്പിക്കുക, അതാണ് ലോകസ്വഭാവം. അതിനെ പ്രമാണമായിട്ടെടുക്കാൻ ആകത്തില്ല. ലോകത്ത് പ്രചരിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആണ് പറയുന്നത്. നഹിതാവത് ലോകവും നാമക്കെഞ്ച് സ്വതന്ത്രം പ്രമാണം അസ്ഥി. ലോകം എന്ന് പറയുന്നൊരു പ്രമാണമില്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം, അനുമാനം, ഉപമാന, ശബ്ദം എന്നെല്ലാം പറയുന്ന പോലെ ലോകം എന്ന് പറയുന്നൊരു പ്രമാണമില്ല. നാട്ടുകാർ പലതും പറയും, ശരിയായിക്കൊള്ളണമെന്നൊന്നും അല്ലെങ്കിൽ മഹാത്മാക്കളെ കുറിച്ചൊക്കെ അനാവശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു. അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് പ്രമാണമേ അല്ല, അത് ആളിന്റെ മനസ്സനുസരിച്ചിട്ടാണ്. അവരെ ഉള്ളിൽ എന്തിരിക്കുന്നോ അതവര് പറഞ്ഞ് പ്രചരിപ്പിക്കും. ചെറുപ്പം നന്മയും പറയും, അതേപോലെ തന്നെ തിന്മയും പറയും. അതുകൊണ്ട് ലോകത്ത് ഇത്തരം കാര്യങ്ങളൊന്നും പ്രമാണമായി സ്വീകരിക്കാം. എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞെന്താണ്? ആൾക്കാർ പടം വരയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ദ്രന്റെയും കാലന്റെയൊക്കെ പടം വരച്ച് വയ്ക്കുന്നതുകൊണ്ട് അവരെ കൊണ്ടെന്നാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ആൾക്കാരുടെ ഭാവനയാണ്. എന്തെല്ലാം പടം വരച്ച് വയ്ക്കുന്നത് കൊണ്ട്? അതാണ് ലോകേപി യമം ദണ്ഡഹസ്തം ലിഖന്തി. ആൾക്കാരങ്ങനെ യമനെ കയ്യിലൊരു വലിയ വടിയുമായിട്ടൊക്കെ വരച്ച് വയ്ക്കും. അതുകൊണ്ട് യമനുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. വിഗ്രഹോ ഹവിഷാംഭോഗ ഐശ്വര്യഞ്ച പ്രസന്നത ഫലപ്രധാനം ഇത്യേതത് പഞ്ചകം വിഗ്രഹാദികം. വിഗ്രഹാദികൾ എന്ന് പറഞ്ഞാൽ വിഗ്രഹം, ഒന്ന് ശരീരം ദേവന്മാർക്ക്. ഹവിഷാംഭോഗ അവർക്ക് വേണ്ടി എന്തെങ്കിലും അർപ്പിച്ചാൽ അവരത് സ്വീകരിക്കും എന്നാണ്. ഹവിസ്, ദേവന്മാരെ ഉദ്ദേശിച്ച അഗ്നിയിലല്ലേ ഹവിസ് ഇടുന്നു. ആവിസ് എന്ന് പറയുന്ന അവിടെ ദഹിച്ചു പോവുകയാണ്. പക്ഷെ ദഹിച്ചു പോയാലും അതിൻ്റെ ഒരു സൂക്ഷ്മമായ അംശം ദേവതകൾ സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. ഹവിഷാംഭോഗ. പിന്നെ ഐശ്വര്യം, അതങ്ങനെ സാധിക്കും. ദേവതകൾ വന്ന് ഇത് കൊണ്ടുപോകുന്നത് പായസം ഉണ്ടാക്കി പടത്തിൻ്റെ മുമ്പിൽ വെച്ചാൽ ആരും ഭക്ഷിക്കുന്ന കാണുന്നില്ല. അതവർക്ക് ഐശ്വര്യമുണ്ട്, അവരിൽ ദിവ്യമായ അണിമാതി ഐശ്വര്യങ്ങളുണ്ട്. അവർ വന്ന് അതിൻ്റെ സൂക്ഷ്മാംശത്തെ സ്വീകരിക്കുമെന്ന് പറയും. അതുകൊണ്ടെന്താ പ്രസന്നത? ദേവൻ പ്രസന്നനാവും. താൻ എന്താണോ ആഗ്രഹിക്കുന്നത് തരും, ഫലപ്രദാനം. അതിനൊക്കെ ദേവന് ശക്തിയുണ്ട്. ഇത്യേതത് പഞ്ചകം വിഗ്രഹാദികൾ. അതിനാണ് വിഗ്രഹാദികളെന്ന് പറയുന്നത്. ഇതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ദേവന് പറയുന്നു ഇങ്ങനൊരു ഏർപ്പാടേ ഇല്ല. പടം വരച്ചു എന്ന് വിചാരിച്ച് അങ്ങനെ ആൾക്കാരൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആകാശത്തിൽ സൂര്യൻ നിൽക്കുന്നു, അത്ര തന്നെ. അവിടെ ദേവതയൊന്നുമില്ല എന്നാണ്. ഇതിവിടെ പൂർവപക്ഷമാണ് സിദ്ധാന്തം. ആണ് പറയുന്നത് നഹിതാപത് ലോകവും നമുക്ക് ഇഞ്ചിൽ സ്വതന്ത്രം പ്രമാണം വസ്തു. അങ്ങനെ ഒരു പ്രമാണമില്ല. ലോകമെന്ന് പറഞ്ഞൊരു പ്രമാണമൊന്നുമില്ല. പറയുന്നു ഇനി ലോകത്ത് പറഞ്ഞ ഏതെങ്കിലും കാര്യം ശരി എന്ന് തീരുമാനിക്കണമെങ്കിൽ പ്രത്യക്ഷാദിഭേവഹി അവിചാര വിശേഷേഭ്യ പ്രമാണേഭ്യ പ്രസിദ്ധൻ അർത്ഥോ ലോക പ്രസിദ്ധി തിച്ചത്തെ. ഇനി ലോകർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ലോകരെന്തു പറയും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങ് പ്രചരിപ്പിക്കും. അവര് പ്രത്യക്ഷാദി പ്രമങ്ങളെ പ്രമാണങ്ങളെ ആശ്രയിക്കും, അല്ലാതെ അറിവുണ്ടാകത്തില്ലല്ലോ. അതാണ് പ്രത്യക്ഷാദിഭേവ ഹി അവിചാരിത വിശേഷം. ഇതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ താനൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്തവനോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉറക്കം വരത്തില്ല. വിചാരം ചെയ്ത സംഭവിക്കാമോ, അത് ശരിയാണോ, അതൊന്നും അവർ ചിന്തിക്കില്ല. അതാണ് അവിചാരത വിശേഷിപ്പിക്കും. ലോക നടപടിക്രമം അങ്ങനെയാണ്, ഒന്ന് കേട്ടാൽ ഉടനെ അടുത്തവന് പറയുക, നീ ഇത് മറ്റാരുടെ പറയരുത്, രഹസ്യമാണ്, മോശം കാര്യമാണ്, പറഞ്ഞ് പ്രചരിപ്പിക്കരുത്, എന്നാലും അറിവിന് വേണ്ടി ഞാനൊന്ന് ഉപദേശിക്കാം എന്ന് പറയും. ജനങ്ങളിങ്ങനെ അവിചാരിത വിശേഷങ്ങൾ കേട്ടതും കണ്ടതുമെല്ലാം പ്രമാണേഭ്യ, അവിടെയും പ്രമാണത്തെ അവർ ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നില്ല. കേൾക്കാതെ പറയാൻ പറ്റില്ല, കാണാതെ പറയാൻ പറ്റില്ല. പക്ഷേ കാണുന്നതും കേൾക്കുന്നതെല്ലാം ചിലപ്പം വെറും ഭ്രാന്തിയായിരിക്കും, അതൊന്നും ചിന്തിക്കാൻ പോകത്തില്ല. പ്രസിദ്ധി നടത്തോ, അങ്ങനെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, തോന്നുക എന്ന് വെച്ചാൽ കേട്ടതും കണ്ടു, അല്ല തനിക്ക് ബോധ്യപ്പെടണമെന്നൊന്നുമില്ല. ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്ദ്രനുണ്ട്, ആ ഇന്ദ്രന് വേണ്ടി യാഗം ചെയ്തു കഴിഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും, ഉടൻ താനും ചെയ്യും. അതാണ് അവിചാരിത വിശേഷേഭ്യ എന്ന് പറയുന്നത്. ഇന്ന പൂജ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ പൂജ ചെയ്യും. ഇന്ന ജ്യോത്സ്യന്റെ അടുത്ത് പോയാൽ ഭാവി കൃത്യമായി പറയും, ഉടനെ അങ്ങോട്ടോടും. അവിചാരിത വിശേഷം പ്രമാണത്തെ ആശ്രയിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടതുകൊണ്ടാണ്. പക്ഷെ വിചാരം ചെയ്താൽ അത് ശരിയാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് ലോകസ്വഭാവം. പ്രസിദ്ധൻ, പ്രസിദ്ധമായ കാര്യങ്ങൾ പത്ത് പേര് പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ താനും ചെയ്യും. പറയും ഗത അനുഗതിക്കോ ഹി ലോകാഹ ലോകഹ. ഒരുത്തൻ പോയി കഴിഞ്ഞാൽ അതിന്റെ പിറകെ പോകും. പോകുന്നത് ശരിയായ വഴിക്കാണോ അതൊന്നും നോക്കത്തില്ല. ഇനി ശരിയായ വഴി ഇന്നതാണെന്ന് പറഞ്ഞ് ഒരാൾ കാണിച്ചു കൊടുത്താൽ വഴിക്കോട്ട് പോകത്തുമില്ല. ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്ന അർത്ഥ ലോകാത് പ്രസിദ്ധി ചിത്, അതാണ് ലോകത്തിൽ പ്രസിദ്ധി എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ലോകത്തിൽ നിന്ന് പ്രചരിക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാരും വിചാരം ചെയ്തോ ചിന്തിച്ചോ മനസ്സിലാക്കിയിട്ടല്ല എന്നർത്ഥം. അതുപോലെ ലോകർ പറയുന്നു, ലോകത്ത് പടം വരയ്ക്കുന്നു, അതുകൊണ്ട് ദേവന്മാരുണ്ടെന്നും പറഞ്ഞാൽ ജൈമിനി പറയുന്നു ഞാൻ അംഗീകരിക്കത്തില്ല എന്നാണ്. ഇതിനൊപ്പം അന്ധപരമ്പര, ഇതൊരു അന്ധപരമ്പരയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിതും പറഞ്ഞു ശരി, വേറെത്തനതായിട്ട് പറയുന്നു, വേറെത്തനയായിട്ട് പറയുന്നു, ലോകത്തങ്ങ് പ്രചരിക്കുന്നു. അങ്ങനെ തിന്മയെ പ്രചരിക്കത്തുള്ളൂ, നന്മ പ്രചരിക്കത്തില്ല. നജ വിഗ്രഹാദു പ്രത്യക്ഷാദീനാം അന്യതമം അസ്ഥി പ്രമാണം. അതുകൊണ്ട് ലോകത്തിൽ അങ്ങനെ പ്രചരിക്കുന്നു, പക്ഷെ പ്രത്യക്ഷാദികളിൽ ഒന്നുപോലും അവിടെ പ്രമാണമില്ല ലോകം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ എന്നാണ്. എന്നുവെച്ചാൽ അത്ര പ്രത്യക്ഷാദീനാം അന്യതമം പ്രമാണം അസ്തി. പ്രത്യക്ഷ അനുമാന ഉപമാനങ്ങൾ തുടങ്ങിയ പ്രമാണങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല, ഇതൊന്നും ശരിയായ അറിവല്ല. ഇതിഹാസ പുരാണമപി പൗരുഷേയത്വാത് പ്രമാണാന്തര മൂലം ആകാംക്ഷതി. ശരി, എന്നാൽ ലോകർ പറയുന്ന വേണ്ട, വ്യാസനെ പോലെയുള്ള ഋഷിമാർ എഴുതി വച്ചിരിക്കുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഉണ്ട്, എത്രയോ കഥകളുണ്ട് ദേവന്മാരുടെ. അതില് ശ്രദ്ധയുള്ളവർ പറയും, ഇതിഹാസം പുരാണം മഹാഭാരതവും ഭാഗവതവും മറ്റും അതിനെ പ്രമാണമാക്കിയിട്ടാണ്, വെറുതെ അല്ല. ശബ്ദപ്രമാണം നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് അവിചാരിത വിശേഷം, അത് ശരിയല്ല. ഋഷിമാർ എഴുതി വെച്ച ഇതിഹാസ പുരാണങ്ങളുണ്ട്, അതിൽ ദേവന്മാരുണ്ടെന്ന് പറയുന്നു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്ക് അവിസർപ്പിക്കാം, അവർ പ്രസന്നരാകും, ഫലം തരും, എല്ലാത്തിനും പ്രമാണമാണെന്ന് പറഞ്ഞല്ലോ. പറയുന്നു അതും ദേവിനി പറയുന്നു, അത് സ്വീകരിക്കും. എന്തുകൊണ്ട് പൗരുഷേയത്വ ഋഷിമാരെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ, അതെല്ലാം പൗരുഷേയമാണ്, പുരുഷകൃതമാണത്. ഇനി ആ പറയുന്ന കാര്യങ്ങൾ ശരിയാകണമെങ്കിൽ എന്ത് വേണം? അത് വേദം അംഗീകരിക്കണം. അതാണ് പ്രമാണാന്തര മൂലം. അതിന് പ്രമാണം ഉണ്ടോ? കാരണം അതൊക്കെ സാഹിത്യ സൃഷ്ടികളാണ്, അത് മനുഷ്യന്റെ ഭാവനയാണ്. ഭാവന എന്ന് പറയുന്നൊരു പ്രമാണമില്ല. കവിതയും കഥയും നോവലും എല്ലാം ഭാവനകളാണ്. എഴുതുന്നവർക്കും അറിയാം ഇതിന് വസ്തുസ്ഥിതിയുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ അതുപോലെ സത്യമാവണമെങ്കിൽ പ്രത്യക്ഷാനുമാനാദി പ്രമാണങ്ങളിലൂടെ അറിഞ്ഞ കാര്യങ്ങളായിരിക്കും. ആണ് പ്രമാണാന്തര മൂലം. അന്യപ്രമാണം അതിന് ബോധബലകമായി ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഈ എഴുതിയ ആൾക്കാർ നേരിട്ട് കാണും എന്നിട്ട് പറയും, അല്ലെങ്കിൽ ശ്രുതിയിൽ പറഞ്ഞത് എന്നെ പിന്തുടർന്ന് അവർ പറയുന്നുണ്ട്, ശ്രുതിയിൽ ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആ ശരീരമുള്ള ദേവതയെ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ശ്രുതി അത് പറയുന്നില്ല. ശ്രുതി എന്ന് പറയുന്നത് മന്ത്രമാണ്, മന്ത്രത്തിനപ്പുറം ദേവതയില്ല. അതുകൊണ്ട് ഇതിഹാസ പുരാണങ്ങളിലൂടെ ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. ശ്രുതി അതിനെ അംഗീകരിക്കാത്തതുകൊണ്ടും പ്രത്യക്ഷത്തിൽ അത് അനുഭവപ്പെടാത്തതുകൊണ്ട് അത് ചോദിക്കും. അത് ഋഷിമാർക്ക് ദേവതകൾ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ഇത് വായിക്കുന്ന എനിക്കും പ്രത്യക്ഷമാവണ്ടേ? ഋഷിമാർക്ക് പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ചക്ഷുവിന്ദ്രിയം കൊണ്ട് ഋഷിയായാലും മനുഷ്യനായാലും രൂപമല്ലേ കാണാൻ പറ്റും? ശ്രവണേന്ദ്രിയം കൊണ്ട് ശബ്ദമല്ലേ കേൾക്കാൻ പറ്റും? ഇന്ദ്രിയങ്ങൾക്ക് വ്യത്യാസമില്ലെങ്കിൽ ഇന്ദ്രിയ വിഷയമാകുന്ന അനുഭവങ്ങളിലും വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഋഷി കണ്ടത് താനും കാണുന്നു. അത് സംഭവിക്കാത്തതുകൊണ്ട് അത് പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിക്കുന്നില്ല, ശ്രുതിയിൽ ഇത് പറയുന്നില്ല. അതുകൊണ്ട് ഇതിഹാസ പുരാണങ്ങളെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അർത്ഥവാദാപി വിധിനായക വാക്യത്വ സ്തുത്യർത്ഥാസന്ത അർത്ഥേന ദേവാദീന വിഗ്രഹ സദ്ഭാവേ കാരണഭാവം പ്രതിപദ്യന്തേ. ഇനി ശേഷിക്കുന്നത് എന്താണ്? വേദത്തിൽ തന്നെ വരുന്ന അർത്ഥവാദ വാക്യങ്ങൾ എന്താണ്? വജ്രഹസ്ത പുരന്തര എന്നും പറഞ്ഞ് ഉള്ള ഭാഗങ്ങളുണ്ട്. അതിന് മന്ത്രമെന്നാണ് പറയുന്നത്. സു അരോദീത അരോദീതരുദ്രസ്യരുദ്രത്വം എന്നെല്ലാം പറയുന്ന മന്ത്രഭാഗങ്ങളുണ്ട്. രുദ്രൻ കരഞ്ഞു എന്നും മറ്റും പറയുന്നു. കരയണമെങ്കിൽ ശരീരം വേണമല്ലോ. അത് അർത്ഥവാദ വാക്യങ്ങൾ, മന്ത്രവും അർത്ഥവാദ വാക്യങ്ങൾ. വേറെ ഇവിടെ ഉദാഹരണങ്ങൾ പറയും. അങ്ങനെയുള്ള അർത്ഥവാദ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് സൂചന കിട്ടും. നേരിട്ട് ദേവന് ശരീരമുണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ രുദ്രൻ കരഞ്ഞു എന്ന് പറയുന്നു. ശരീരമില്ലാത്ത ഒരാൾക്ക് കരയാൻ പറ്റത്തില്ല. അതിന് നമുക്ക് മനസ്സിലാക്കാം. അതും ശരിയാകത്തില്ല. അർത്ഥവാദങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? വിധിന ഏകവാക്യത്വ സ്തുത്യർത്ഥം. യാഗങ്ങൾ വിധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഒന്നുകിൽ സ്തുതിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിഷേധിക്കാൻ വേണ്ടി ആണ് ഈ അർത്ഥവാദങ്ങൾ ഉപയോഗിക്കുന്നത്. കർമ്മത്തിൻ്റെ പ്രാശസ്ത്യത്തെ, മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അർത്ഥവാദങ്ങൾ പറയും. അങ്ങനെയാണ് മീമാംസകർ അർത്ഥവാദങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാതെ അതിന് സ്വതന്ത്രമായി എന്തെങ്കിലും അത് അർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല മന്ത്രങ്ങളെ പോലെ. അർത്ഥവാദങ്ങളിൽ അങ്ങനെ എടുക്കാൻ പാടില്ല. ഉദാഹരണം പറയുന്നതാണ് ആദിത്യോ യൂപഹ, യാഗത്തിൽ ആലഭനം ചെയ്യുന്ന ആടിനെ കെട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറ്റിയാണ് യൂപം എന്ന് പറയുന്നത്. അത് ഒരു മരത്തിൻ്റെ ശിഖരം വെട്ടിയെടുത്ത് അതിന് നല്ലവണ്ണം ചെത്തി മിനുക്കി അതിന് കോണുകളൊക്കെ വെച്ച്, കാരണം അഷ്ടാശ്രീകരോതി എന്നെല്ലാം പറയും. അഷ്ടഭുജങ്ങളോടുകൂടി അതിനെ ചെത്തിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ, കാരണം ഇതിനെ പിടിച്ച് കെട്ടിയിട്ടിട്ടല്ലേ ആലഭനം ചെയ്യുന്നു. ആലഭനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെല്ലു പറയുന്നു അത് തൊടുന്നേ ഉള്ളൂ, ചെല്ലു പറയുന്നു അല്ലാതെ മുറിക്കുന്നുണ്ടെന്ന്. ഈ ആട് കുറ്റിയും പറിച്ചുകൊണ്ട് ഓടാൻ പാടില്ല. അതുകൊണ്ട് ആ കുറ്റി തന്നെ ഉണ്ടാക്കുന്നതന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ്. കോണുകൾ വെച്ചുണ്ടാക്കും, കയറ് ഇതിൽ നിന്ന് ഊരിപ്പോകാതിരിക്കുക. പിന്നെ അതിനെ നല്ല മനോഹരമാക്കി നെയ്യൊക്കെ തേച്ച് അത് അത് ചെയ്യുന്നതിന് മന്ത്രങ്ങളുണ്ട്. അങ്ങനെ കുറ്റി ഉണ്ടാക്കി അതിൽ കെട്ടും. ഈ കുറ്റി ഒരാൾ നല്ലവണ്ണം കുറ്റിയൊക്കെ വെട്ടി എന്താണ് ചെത്തി മിനുക്കി എല്ലാം ഒരു കുറ്റി അടിച്ചു കഴിഞ്ഞിട്ട് അതിനെ നോക്കി പറയണം, ആദിത്യ ഈ കുറ്റിയെ കണ്ടിട്ട് ആദിത്യനെ പോലെ ഇരിക്കുന്നു, ശോഭിക്കുന്നു, അത്രയും മനോഹര, അത്രയും പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആദിത്യ യുവ എന്ന് പറഞ്ഞാൽ കുറ്റി ആദിത്യനാകും. മരക്കുറ്റി ഒരിക്കലും ആദിത്യനാകത്തില്ലല്ലോ. പക്ഷേ അതിങ്ങനെ ഭംഗിയായി ചെത്തിയും എനിക്ക് അതിൽ നെയ്യെല്ലാം തേച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്ന് തിളങ്ങുന്നു. അത് ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞു. അവിടെ അത്രയും അർത്ഥമെടുത്താൽ മതി. എന്തുകൊണ്ട് അത് അർത്ഥവാദം എന്ന് പറയുന്നതാണ്. അല്ലാതെ അതിൻ്റെ ശരിയായ അർത്ഥം എടുക്കാൻ പാടില്ല. ഈ ഇരിക്കുന്ന കുറ്റി ആദിത്യന് അങ്ങനെ അർത്ഥം എടുക്കാൻ പാടില്ല. പറയുന്നു അർത്ഥവാദ അവി അർത്ഥവാദങ്ങളും വിധിന ഏകവാക്യത്വ വിധിവാക്യങ്ങളോട് ചേർത്ത് അതിൻ്റെ അർത്ഥത്തെ എടുക്കുമ്പോൾ അതെന്ത് വരുന്നു? സ്തുത്യർത്ഥ സന്ത എല്ലാം കേവലം സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ന പാഠകർത്ഥേന, അതിന് സ്വതന്ത്രമായ അർത്ഥമില്ല. സ്വതന്ത്രമായ അർത്ഥം വന്നിട്ട് ദേവാദീനാം വിഗ്രഹാദി സദ്ഭാവയെ, ദേവാദികൾക്ക് വിഗ്രഹാദികളുണ്ട് എന്നുള്ളതിന് കാരണഭാവം പ്രതിപദ്ധ്യന്തി, അത് കാരണമായി മാറുന്നില്ല. അതുകൊണ്ട് ദേവാദികൾക്ക് വിഗ്രഹമില്ല എന്നർത്ഥം. സ്തുതിയായിട്ട് മാത്രം എടുത്താൽ മതി. മന്ത്രാപി ശ്രുത്യാദി വിനിയുക്ത പ്രയോഗസമവായനോ അഭിധാനാർത്ഥാന കസ്യചിത് അർത്ഥസ്യ പ്രമാണം ഇത്യാജിക്ഷതെ. ഇനി മന്ത്രങ്ങൾ, മന്ത്രങ്ങൾ എന്താണ്? പ്രയോഗസംവേദാർത്ഥ. മന്ത്രങ്ങളെന്ന് പറയുന്നത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ഇർത്തിക്ക് ചൊല്ലേണ്ട മന്ത്രങ്ങളാണ്. ഇർത്തിക്ക് ചൊല്ലുക അത്രയേ ഉള്ളൂ. അതിനപ്പുറം അതിൻ്റെ അർത്ഥത്തിന് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മന്ത്രം എന്ന് വെച്ചാൽ മന്ത്രിക്കാനുള്ളത്, ചൊല്ലാനുള്ളത്. അതുകൊണ്ടാണ് മന്ത്രം എന്ന് പേര് തന്നെ വന്നത്. ഇപ്പോൾ ഇന്ന കർമ്മം ചെയ്യുമ്പോൾ ഇന്ന ഭാഗത്ത് ഇന്ന മന്ത്രം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ചൊല്ലുക, അത്ര തന്നെ. അത് അർത്ഥവിചാരത്തിനുള്ള അല്ല എന്നർത്ഥം. അതുകൊണ്ട് ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്, അത് ഇന്നതാണ്, അങ്ങനെ അത് മീമാംസകന്മാരത് അംഗീകരിക്കുന്നില്ല. ചൊല്ലുക അത്രയേ ഉള്ളൂ. മന്ത്രത്തിന്റെ അർത്ഥം അറിയണ്ടെന്നല്ല പറയുന്നത്, ശബ്ദമാകുമ്പോൾ അർത്ഥം ഉണ്ടായിരിക്കും, പക്ഷേ അവിടെ അതിൻ്റെ അനുഷ്ഠേയമായ പ്രത്യേകിച്ച് ഒരർത്ഥ വിശേഷം അവിടെയില്ല. അർത്ഥമില്ലാത്ത ശബ്ദങ്ങളൊന്നുമില്ല. അതിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് അവിടെ ചൊല്ലുക എന്നുള്ളതാണ്. അല്ല, ബ്രീഹിന യജേത എന്ന് മറ്റും പറയുന്നു. അപ്പോ അവിടെ ഒരു യാഗം എന്ന് പറയുന്ന ഒരു കർമ്മം അനുഷ്ഠിക്കണം. അത് ഹവിസർപ്പിക്കുകയാണ് അതിലെ മുഖ്യമായ കർമ്മം. അവിടെ എന്താണ് ഹവിസ്? ബ്രീഹി, നെല്ല്. നമ്മൾ പറയുന്നു പ്രയോഗവിധിഗ്രഹീത മന്ത്ര, പ്രയോഗ സംബന്ധ അഭിധാന അർത്ഥ. ബ്രീഹി ബ്രീഹി ഭിർ യജേത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രത്തിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ നടക്കുന്ന ആ അർപ്പണം എന്ന് പറയുന്ന ക്രിയയിൽ ഏതൊരു വസ്തുവിനേണോ അർപ്പിക്കേണ്ടത് അതിനെ ബോധിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ. ആണ് പ്രയോഗ സംബന്ധ അഭിധാന അർത്ഥ. ആ കർമ്മവുമായി സംബന്ധമായതെന്തോ അതിനെ വെളിപ്പെടുത്തുന്നു. മറിച്ച് അജ്ഞാത വിഗ്രഹാധിപര, അജ്ഞാതമായ ഏതെങ്കിലും ഒരു കാര്യത്തെ അത് പറയുന്നു എന്ന് മീമാംസ അംഗീകരിക്കുന്നില്ല. യത് പരഹ ശബ്ദ സശബ്ദാർത്ഥ, അതാണ് അവരുടെ മുഖ്യമായ സിദ്ധാന്തം. ശബ്ദാർത്ഥമായിട്ട് എന്തിനു സ്വീകരിക്കും? ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഏതൊരർത്ഥമാണോ ആ ശബ്ദം ഉച്ചരിക്കുമ്പോൾ ഒരാൾക്ക് ബോധ്യപ്പെടുന്ന അത് തന്നെ അർത്ഥം. അല്ല, അതിനപ്പുറം ഒരർത്ഥമുണ്ടെന്ന് അവർ സ്വീകരിക്കത്തില്ല. അജ്ഞാതമായ ഒരർത്ഥമുണ്ട്, അത് അവർ അംഗീകരിക്കില്ല. അതാണ് അതുകൊണ്ട് ബ്രീഹി ബ്രീജേത എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ബ്രീഹിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ ബ്രീഹി കൊണ്ട് യാഗം നടത്തുക, അതിനപ്പുറം ആ മന്ത്രത്തിൽ അജ്ഞാതമായ ഒരർത്ഥമുണ്ട്, അത് സ്വീകരിക്കത്തില്ല. കൽപ്പനകളാണ്, ആൾക്കാർക്ക് കൽപ്പിക്കാൻ പറ്റും. അന്ന് ബ്രീഹ്യാധിപത് പ്രയോഗ വിധിഗ്രഹീത മന്ത്രാഹ, ആ പ്രയോഗ വിധിയിലൂടെ ഗ്രഹിക്കുന്ന മന്ത്രങ്ങൾ അവിടുത്തെ അർത്ഥമായ ബ്രീഹ്യാദികൾക്കപ്പുറം ഒന്നിനെ ബോധിപ്പിക്കുന്നില്ല, അജ്ഞാതമായ ഒന്നിനെ. അതിനോട് പറയുന്നത് പ്രയോഗ സംവേ സംവായിനോ അവിധാനാർത്ഥ. മന്ത്രാവി ശ്രുത്യാദി വിനിയുക്ത, പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ലിംഗങ്ങളും പ്രമാണങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാ സഹായത്തോടുകൂടി ആ മന്ത്രങ്ങൾ യാഗത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രയോഗ സമവായനോ അഭിധാനമാണ്. അവിടെ പ്രയോഗത്തിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളെ അത് പറയുന്നു. ഉദാഹരണമാണ് ബ്രീഹി ചെയ്ത എന്ന് പറയുന്നത്. അവിടെ ബ്രീഹി ആവശ്യമാണ്, അതെല്ലാം ആവശ്യമാണ്. എന്നാൽ കസ്യചിത് അർത്ഥസ്യ പ്രമാണം, അതിനപ്പുറമുള്ള മറ്റേതെങ്കിലും ഇതുപോലെ അജ്ഞാതമായ കാര്യങ്ങൾക്ക് മന്ത്രം പ്രമാണമല്ല. അതാണ് മീമാംസയുടെ സിദ്ധാന്തം. ദൃഷ്ടേ പ്രകാരേ സംഭവതി നാദിഷ്ടകൽപ്പന ഉചിത. പ്രയോഗ സംവേദ അർത്ഥസ്മരണം പറയുന്ന ഒരു മന്ത്രം ചൊല്ലുന്നു, അതിന് ദൃഷ്ടമായ പ്രത്യക്ഷമായ ഒരർത്ഥമുണ്ടെങ്കിൽ, വ്യക്തമായി അതിൽ നിന്നൊരർത്ഥത്തെ കിട്ടുന്നുണ്ടെങ്കിൽ, ദൃഷ്ടേ പ്രകാരേ സംബോധി ന അധിഷ്ഠ കൽപ്പന, അധിഷ്ഠമായ അർത്ഥത്തെ കൽപ്പിക്കാൻ പോകുന്നു ഉചിതമല്ല. എന്തുകൊണ്ടാണ് യത്പരശബ്ദ സശബ്ദ, ശബ്ദം ഏതെന്തിനെയാണോ ബോധിപ്പിക്കുന്നത് അത് തന്നെ എൻ്റെ അർത്ഥം, മറ്റെങ്ങും അർത്ഥം അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ദൃഷ്ടശപ്രകാര പ്രയോഗ സംവേദ അർത്ഥസ്മരണം, അവിടെ അനുഷ്ഠാനം ചെയ്യുമ്പോൾ ഏതൊരു അർത്ഥത്തെയാണോ സ്മരിക്കേണ്ടത് അതാണോ ആ മന്ത്രത്തിൽ പറയുന്നത് ഓർക്കേണ്ടത്, എന്നാലേ അത് ചെയ്യാൻ പറ്റും. സ്മൃത്വാച അനുതിഷ്ഠന്തി ഖലു അനുഷ്ഠാതാര പദാർത്ഥ, ആ പദാർത്ഥങ്ങളെ സ്മരിച്ചിട്ട് കർമ്മം ചെയ്യുന്നവർ അതിനെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ അതിൽ അനുഷ്ഠിക്കാൻ പറ്റിയ അർത്ഥത്തെ സ്വീകരിക്കാവൂ. അതുകൊണ്ട് ദേവതകളെയൊന്നും ഇവിടെ പറയുന്നില്ല. തസ്മാത് അഭാവോ ദേവാദീനാം അധികാരസ്യ, അതുകൊണ്ട് ദേവന്മാർക്ക് ശരീരമില്ല, ശരീരമില്ലാത്തതുകൊണ്ട് ദേവന്മാർക്ക് ബ്രഹ്മവിദ്യയിൽ അധികാരവും ഇല്ല. ജൈമിനി പറയുന്നു, ഇപ്പോൾ അടുത്ത് ബാദരായണന്റെ അഭിപ്രായം പറയുന്നു, ഭാവം തു ബാദരായണോ അസ്ഥിഹി. ബാദരായൻ ഇതല്ല അഭിപ്രായം, എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇവർക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഋഷിമാർക്കെല്ലാം. ത്വശബ്ദ പൂർവപക്ഷം വ്യാപർത്തേരി ഭാവം തു ഉണ്ട് ബാദരായണൻ പറയുന്നു, ദേവന്മാർക്കോ അധികാരമുണ്ട്, ഇതാണ് ഇവിടെ സിദ്ധാന്തമായി സ്വീകരിച്ചിരിക്കുന്നത്. ത്വശബ്ദ പൂർവപക്ഷം വ്യാപർത്തേരി, ത്വശബ്ദം പൂർവപക്ഷത്തെ വ്യാപർത്തിപ്പിക്കുന്നു. ഇതാണ് ഈ ആചാര്യന്മാർ സൂത്രങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. ഇതിൽ നിന്നൊക്കെ ഏത് സിദ്ധാന്തം വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കാരണം ഒരാൾ പറയും ഇത് പൂർവപക്ഷം എന്ന് പറയുമ്പോൾ വേറെ ആൾ പറയും അല്ലാതെ സിദ്ധാന്തമാണ്. ഒരാചാര്യനെ സംബന്ധിച്ച് പൂർവപക്ഷമായിരിക്കുന്ന വേറൊരാചാര്യന് സിദ്ധാന്തമാണ്. കാരണം ഈ സൂത്രങ്ങളിൽ ഒരിടത്തും തന്നെ ഇത് പൂർവപക്ഷമാണോ ഇത് സിദ്ധാന്തമാണോ ഒന്നും ഒരു കാര്യവും വ്യക്തമായി പറയുന്നില്ല. സൂത്രം എന്താണ്? സൂചന സൂത്രം ഇത്യാഹു, അത് സൂചിപ്പിക്കുകയാണ് പല കാര്യങ്ങൾ. അത് ഏതൊക്കെ കാര്യങ്ങളെന്നുള്ളതിനാണ് തർക്കം. ഇവിടെ ഇപ്പൊ ഇതിനെ സിദ്ധാന്ത സൂത്രമായിട്ടെടുത്തു. ബാദരായണം പറയുന്ന എന്താണ്? ബാദരായണാസ്തു ആചാര്യോ ഭാവം അധികാരസ്യ ദേവാദീനാം അഭിമന്യതേ. എങ്ങനെയാണ് മനുഷ്യർക്ക് വിദ്യയിൽ അധികാരമുള്ളത് അതുപോലെ ദേവന്മാർക്കും അധികാരമുണ്ട് എന്നാണ് ബാദരായണന്റെ അഭിപ്രായം. എന്ന് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞ ആക്ഷേപങ്ങൾക്കെല്ലാം സമാനം പറയുന്നു. അത് ഓരോന്നോരോന്നായിട്ട് പറയുന്നു. യദ്യപി മധ്വാദി വിദ്യാസു ദേവതാദി വ്യാമിശ്രാസു അസംഭവ അധികാരസ്യ തഥാപ്യസ്തി വിശുദ്ധായാം ബ്രഹ്മവിദ്യായാം സംഭവ. മുമ്പ് പറഞ്ഞ മധുവിദ്യ എന്ന് പറഞ്ഞ ഉപാസന, അതും വിദ്യയാണ്. അതിന് വിദ്യ എന്നാ പറയുന്നു? വിദ്യ എന്ന് ചിലടത്ത് പറയും, ചിലടത്ത് ജ്ഞാനമെന്ന് പറയും. അതിന് അങ്ങനെ പറയുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷെ ഇവിടെ വേർതിരിക്കുന്നു ഉപാസനയും ജ്ഞാനത്തെയും. വിദ്യ എന്നുള്ളതിനോടുകൂടി ശുദ്ധ ശബ്ദം കൂടെ ചേർക്കണം. ശുദ്ധവിദ്യ എന്ന് പറയുന്നു. അന്ന് പറയുമ്പോൾ അത് തത്വജ്ഞാനം. കേവലം വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപാസന. പറയുന്നു ദേവന്മാർക്ക് ശുദ്ധവിദ്യയിൽ അധികാരമുണ്ട്, ഉപാസനയിൽ അധികാരമില്ല. അന്ന് മുമ്പ് പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. ബാദരായനും അംഗീകരിക്കുന്നു, ഉപാസനയിൽ ദേവന്മാർക്ക് അധികാരമില്ല. നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ദേവന് സ്വയം ദേവനെ ഉപാസിക്കാൻ കഴിയത്തില്ല. അത് പൂർവ്വം മീമാംസയിലും ഈ അധികാരം, ആർക്ക് എന്തിലാണ് അധികാരം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയുന്നു എന്താണ്, ദേവന്മാർക്ക് കർമ്മത്തിൽ അധികാരമില്ല. ദേവൻ എങ്ങനെ ദേവനെ ഉദ്ദേശിച്ച് അവിസർപ്പിക്കും? അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അധികാരമില്ല. അവരിവിടെ ദേവൻ ദേവനെ ഉപാസിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് അധികാരമില്ല. ശുദ്ധവിദ്യ, അതായത് ബ്രഹ്മവിദ്യയിൽ അധികാരമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ വിദ്യ എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും അത് ബ്രഹ്മവിദ്യ, നിങ്ങൾ പരമാർത്ഥവിദ്യ എന്ന് ധരിക്കരുത്. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നിടത്തും ചിലടത്ത് ബ്രഹ്മ ഉപാസന എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. അവിടെയും മനസ്സിലാക്കുന്നു അതല്ല. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ശുദ്ധവിദ്യയാണ്, അവിടെ ഉപാസനയേ ഇല്ല. അതിവിടെ വേർതിരിച്ച് പറയുന്നു സിദ്ധാന്തത്തിൽ. മധ്വാദി വിദ്യാസു, മധു തുടങ്ങിയ വിദ്യകളിൽ ദേവതാദി വ്യാമിശ്രാസു, ദേവതകളും മറ്റും അവിടെ കടന്നു വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഉപാസകനായും ഉപാസ്യനായും ഒക്കെ ദേവതകൾ വരും. അതുകൊണ്ട് അസംഭവ അധികാരസ്യ, ദേവന്മാർക്കവിടെ അധികാരമില്ല, സംഭവിക്കത്തില്ല. തഥാപി എങ്കിലും അസ്ഥി ശുദ്ധായാം ബ്രഹ്മവിദ്യായാം സംഭവ, ശുദ്ധ ബ്രഹ്മവിദ്യയിൽ ദേവന്മാർക്ക് അധികാരമുണ്ട്. ഇതുവരെ വന്ന പ്രശ്നത്തിന് സമാധാനമായി. അർത്ഥിത്വ സാമർഥ്യ അപ്രതിഷേധ അപ്രതിഷേധാദി അപേക്ഷത്വ അധികാര. അപ്പോൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അധികാരമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഏതിലായാലും ഒന്ന് അർത്ഥിത്വം, അയാളത് അർത്ഥിക്കുന്നുണ്ടോ? അധികാരം എന്ന് പറഞ്ഞ അവകാശം, അയാളത് സ്വാർത്ഥതയ, തനിക്ക് വേണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അയാൾക്ക് അധികാരമുണ്ട്. അല്ലാത്തവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? തനിക്ക് വേണമെന്ന് അയാളത് ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അധികാരം കൊടുത്തിട്ട് അവകാശം കൊടുത്തിട്ടുണ്ട്, പ്രയോജനം. തനിക്ക് വേണ്ടാത്ത ഒന്നിന് അവകാശം കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ വേദാധ്യയനം, വേദാധ്യയനം എനിക്ക് വേണം, വേദം എന്റേതാകണം എന്നുള്ള ആഗ്രഹം ഒരുവന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന് വേദ അധ്യയനത്തിനുള്ള അവകാശം കൊടുത്തിട്ട് കാര്യമുള്ളൂ. മുഖ്യമായ കാര്യമാണ്. എനിക്ക് വേദത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവന് അധികാരം കൊടുത്തിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഇത് പൂർവമീമാംസയിലും അധികാര നിരൂപണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് വരുന്നുണ്ട്. അർത്ഥിത്വമുള്ളവന് അത് മുഖ്യം. ആദ്യം അത് നോക്കണം, അവന് അതിനുള്ള ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അവന് അവകാശമുണ്ട്, അധികാരമുണ്ട്. രണ്ടാമത് പറയുന്നത് സാമർഥ്യം, അവന് സാമർഥ്യമുണ്ടോ? അതാണ് യാഗത്തെക്കുറിച്ച് ഉള്ള ഇവിടെ ചിന്തിക്കുമ്പം പറയും എന്താണ്? യാഗത്തിൽ പരിക്രമ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. വേദിയെ പരിക്രമം ചെയ്യുക. പക്ഷേ ഒരുത്തിന് കാലില്ല. അവന് അവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേദിയെ പരിക്രമം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവന് ആ യാഗം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അർത്ഥിത്വമുണ്ട്. പക്ഷെ അവന് സാമർഥ്യമില്ല. എന്ന് വെച്ചാൽ അത് എങ്ങനെയാണോ വിധിച്ചിരിക്കുന്നത്, ആ വിധി അനുസരിച്ച് അത് പൂർണമായി സമാപിപ്പിക്കുന്നതിനുള്ള സാമർഥ്യം അവനില്ല. പറഞ്ഞാൽ അവനാ യാഗം ചെയ്യുന്നതിനുള്ള അവകാശമില്ല. രാജസൂയം പോലെയുള്ള ധാരാളം സമ്പത്ത് ചെലവഴിക്കേണ്ട യാഗങ്ങളുണ്ട്. ഒരുപാട് ധനം വേണം, സർവസ്വ ദാനം ചെയ്യണം, അതും സ്വർണവും മറ്റും കൊടുക്കണം. ഒരാൾക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, വർദ്ധിത്വമുണ്ട്. പക്ഷേ സമ്പത്തില്ലെങ്കിൽ അവന് ചെയ്യുന്നതിന് അവന് അവകാശമില്ല, കൊടുത്തിട്ടില്ല, നീ അത് ചെയ്യണ്ട, അവനക്കതിന് അവകാശമില്ല. വർദ്ധിത്വം ഉണ്ടായാൽ മാത്രം വേറെ സാമർഥ്യവും വേണം. ഇക്കാര്യം പൂർവമീമാംസയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഒരുത്തിന് വേദം അറിയത്തില്ല, അവന് വേദമന്ത്രം ഉച്ചരിക്കേണ്ട ഒരു യാഗം എങ്ങനെ ചെയ്യാൻ കഴിയും? അവന് സാമർഥ്യമില്ല, അതുകൊണ്ട് അവന് നിഷേധിച്ചു. നിനക്ക് വേദമന്ത്രം അറിയില്ലയോ, നീ യാഗം ചെയ്യണ്ട. ഇത് പൂർവമീമാംസയിലാണ്, അത് തന്നെ ഇവിടെയും പറയുന്നു. അർത്ഥിത്വ സാമർഥ്യ പിന്നെ അപ്രതിഷേധ. ഒരാൾക്ക് അർത്ഥിത്വമുണ്ട്, സാമർഥ്യമുണ്ട്, സമ്പത്ത് കയ്യിലുണ്ട്, എന്നാൽ ആഗ്രഹമുണ്ട്, എന്നാലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ, നീ അത് ചെയ്യാൻ പാടില്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. നിഷേധം വന്നു കഴിഞ്ഞാൽ അത് പാടില്ല എന്ന്. അങ്ങനെയാണ് ശൂദ്രന് യാഗത്തിലുള്ള അധികാരത്തെ നിഷേധിക്കുന്നു. ശൂദ്രന് ആഗ്രഹമുണ്ടാകാൻ യാഗം ചെയ്യണം, സ്വർഗത്തിൽ പോകണമെന്ന്. സാമർഥ്യം ഉണ്ടാകാൻ സമ്പത്തും കയ്യിൽ കാണും, പക്ഷെ നിഷേധിച്ചു. ആരും നിഷേധിച്ചു? പുരോഹിതൻ തന്നെ നിഷേധിച്ചു, പറഞ്ഞു കാര്യമൊക്കെ ശരി, നിന്റെ കയ്യിൽ പണമുണ്ട്, നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പോയിരിക്കുന്ന സ്വർഗത്തിൽ നീയും കൂടെ വന്നിരിക്കണ്ട, നീ എന്റെ ജോലിക്കാരനാണ്. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യ സ്വഭാവജോന്നല്ലേ, എന്നെ പരിചരിക്കുന്നവൻ ഞാൻ പോയിരിക്കുന്ന അതേ കസേരി എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് പുരോഹിതം പറഞ്ഞ് അത് പറ്റില്ല, സ്വർഗത്തിൽ പോകുമ്പോൾ നിനക്കവിടെ പ്രവേശനമില്ല, ഇനി നീ സ്വർഗത്തിൽ വന്നു കഴിഞ്ഞാലോ ഞാൻ പോയിട്ട് എളുപ്പമെങ്കിൽ തിരിച്ചു വരും, ഇവിടെ ഒരു മീനോടെ പരിചരിക്കുക ആൾ വേണ്ടേ? സ്ത്രീക്കും അതിനുള്ള അവകാശമില്ല. എന്തുകൊണ്ട്? സ്വർഗത്തിൽ പോയി അവിടെ വേറെ സ്ത്രീയുണ്ട്, ഇവിടുത്തെ സ്ത്രീ കൊണ്ടുപോകേണ്ട കാര്യമില്ല. രംഭയും തിലോത്തമിയൊക്കെ ഉണ്ട്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഇവിടെ സ്ത്രീകൾ വേണം. സ്ത്രീ എന്ന് പറയുന്ന ഉപഭോഗ വസ്തുവല്ലേ, അന്ന് പറഞ്ഞ് നീയും ചെയ്യേണ്ട യാഗം. സ്ത്രീക്കും അധികാരമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ എന്തെങ്കിലും പുണ്യം നിനക്ക് കിട്ടുമെങ്കിൽ നിനക്കും വരാൻ, കാരണം അവിടെയും എന്തെങ്കിലും തൂക്കാനോ തുടയ്ക്കാനോ പാചകത്തിനോ ഒക്കെ ആള് ആവശ്യമായി വന്നാൽ അതിനു വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്തു, സ്ത്രീ ശൂദ്രന്മാർക്കെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്, യാഗം പാടില്ല, ഇതെല്ലാം പൂർവമീമാംസയിൽ പറയുന്നതാണ്. അതാണ് സാമർഥ്യ അർത്ഥിത്വ സാമർഥ്യ അപ്രതിഷേധ. പ്രതിഷേധിക്കാതിരുന്നാലേ പറ്റും. അപേക്ഷത്വ അധികാരസ്യ അർത്ഥിത്വവും സാമർഥ്യവും വേണം, നിഷേധിക്കാനും പാടില്ല, പാടില്ല എന്ന് നിഷേധിക്കാനും പാടില്ല എന്നാണ്. അത് തന്നെ വിശദീകരിക്കുന്നു. ഇതെന്തിനു വേണ്ടി വിശദീകരിക്കുന്നു? ദേവന്മാർക്ക് അധികാരമുണ്ട് വിദ്യയിലെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ക്വചിത് അസംഭവിത്യേതാ എത്ര സംഭവ തത്രാപ്പി അധികാരോ ബോധ്യത പറയുന്നു. ചില സ്ഥലങ്ങളിൽ അസംഭവം എന്ന് കരുതി, അസാധ്യമെന്ന് കരുതി, എവിടെയാണോ സാധ്യമാകുന്നത് അവിടെ കൂടെ നിഷേധിച്ചു കളയരുത്. അതെന്താ അങ്ങനെ പറയുന്നത്? ഉപാസനകളിൽ, ചില ഉപാസനകളിൽ ദേവന്മാർക്ക് സാധ്യമല്ല. നേരത്തെ പറഞ്ഞു മതിവിദ്യയിലും മറ്റും, അത് അവിടെ അസാധ്യമായതുകൊണ്ട് സർവത്ര ശുദ്ധ വിദ്യയിലും അസാധ്യമാണ് എന്ന് പറയരുത്. എന്നുവെച്ചാൽ ക്വചിത് അസംഭവ ഇത്യേതാവത, എവിടെയെങ്കിലും അസംഭവം എന്ന് കരുതി, എത്ര സംഭവം, എവിടെയാണോ സാധ്യമാകുന്നത് തത്രാപ്യ അധികാരം, അവിടെയുള്ള അധികാരത്തെ അബോധ്യത എടുത്തു കളയരുത് എന്നാണ്. അതുകൊണ്ട് ദേവന്മാർക്ക് അങ്ങനെ പാടെ നിഷേധിക്കരുതെന്നർത്ഥം. ചിലടത്ത് സാധ്യമല്ല, ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ശുദ്ധ ബ്രഹ്മവിദ്യയിൽ ദേവന്മാർക്കും ആകാം എന്നാണ്. അപ്പോൾ ഇവിടെ ഭാഷകാരൻ ബാദരായണന്റെ മതമനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ദേവതകൾക്ക് ബ്രഹ്മവിദ്യയിൽ അധികാരമുണ്ട് എന്ന് കാണിക്കുന്നതിന് ഒരുപാട് യുക്തികളെ കൊണ്ടുവരികയാണ്. ഇതേ യുക്തികൾ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശൂദ്രനും ബ്രഹ്മവിദ്യയിൽ അധികാരമുണ്ടെന്ന് അനായാസമായി സമർത്ഥിക്കാം. പക്ഷെ അവിടെ ഈ യുക്തികളെ എടുത്ത് കാണിക്കുന്നില്ല. ഇവിടെ പറയുന്ന യുക്തികൾ ഇവിടെ മറിച്ച് എന്താണ് ചെയ്യുന്നത്? സ്ത്രീ ശൂദ്രന്മാർക്ക് അധികാരം ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള യുക്തികളെയാണ് എടുത്ത് കാണിക്കുന്നത്. ഇതേ യുക്തി അവിടെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ത്രീ ശൂദ്രന്മാർക്കും അധികാരമുണ്ടാകും. പക്ഷെ അവിടെ ഈ കാര്യം അവിടെ വരുമ്പം ഇത്തരം യുക്തികളെല്ലാം കണ്ടില്ലെന്ന് ഇടിക്കുകയായിരുന്നു. ഇതൊക്കെ എന്നതിനധികാരമുണ്ട് എന്നതിനധികാരം ഇല്ല എന്ന് ആരാ തീരുമാനിക്കുന്നു? എന്നതിനധികാരമുണ്ട് ഇല്ല എന്നൊക്കെ പുരോഹിതൻ തന്നെ എഴുതി വെച്ചിട്ട് പറയുകയാണ്. തന്റെ അധികാരം തീരുമാനിക്കുന്നത് വേറൊരാളല്ലല്ലോ, താനല്ലേ തീരുമാനിക്കേണ്ടത് എനിക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. വേറൊരാൾ തീരുമാനിക്കുന്നിടത്താണ് കുഴപ്പം വരുന്നത്. പക്ഷെ ഇവിടെ ഭവന്തു ബാദരായണോ അസ്ഥി, ബാദരായണം പറയുന്നു അധികാരമുണ്ടെന്ന്. പക്ഷെ അതിനെന്താ യുക്തി ഒന്നും ബാദരായണം പറയുന്നില്ല, അതെല്ലാം ഭാഷ്യകാരന്റെ യുക്തിയാണ്. തനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ എത്ര വളഞ്ഞ യുക്തികൾ ഉപയോഗിച്ച് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. തനിക്ക് താല്പര്യമില്ലെങ്കിൽ അതൊന്നും അവിടെ എടുത്ത് പ്രയോഗിക്കത്തില്ല എന്ന് വരുമ്പോൾ നിഷ്പക്ഷമായിട്ടല്ല, ഒരു പക്ഷത്ത് നിന്നും കൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകും. പിന്നെ ദേവതകൾക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നതിന് യുക്തികൾ പറയുകയാണ്. മനുഷ്യാണമപി ഇന്ന സർവേഷാം ബ്രാഹ്മണാദീന സർവേഷു രാജസൂയ ഇതിഷു അധികാര സംഭവതി. ഈ അധികാരങ്ങളെല്ലാം നിശ്ചയിച്ചത് പുരോഹിതനാണ്. ഇതെല്ലാം നിശ്ചയിക്കുമ്പോൾ തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. തനിക്കൊരു കേട് സംഭവിക്കരുത് എന്ന് പറയുന്നു. എന്താണ് മനുഷ്യരെ കാര്യം തന്നെ എടുക്ക. എന്നാ സർവേഷാം ബ്രാഹ്മണാദീനാം സർവേഷു രാജസൂയാദിഷു അധികാര സംഭവതി. ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്ക്, അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ഈ വർണ്ണങ്ങളിൽ സർവർക്കും എല്ലാ കർമ്മങ്ങളിലും അധികാരമില്ല. രാജസൂയാദിഷു അധികാര സംഭവതി. രാജസൂയാദി കർമ്മങ്ങളിൽ എല്ലാവർക്കും അധികാരമില്ല. അത് പൂർവമീമാംസി പറയുന്നതാണ്. എന്താണ് പറയുന്നത്? രാജസൂയത്തിൽ ബ്രാഹ്മണന് അധികാരമില്ലെന്ന് പറയുന്നത്. അത് ക്ഷത്രിയന് അധികാരമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തോന്നും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കേണ്ട പുരോഹിതനെയാണ്, അല്ലാതെ ബ്രാഹ്മണ്യത്തെ ഉദ്ദേശമല്ല പറയുന്നത്. ചോദിക്കോ, ഈ പുരോഹിതൻ എത്ര വലിയ ഉദാഹരണമാണ്. രാജസൂയം എന്ന് പറയുന്ന ഒരു വലിയ കർമ്മത്തിൽ തനിക്ക് അധികാരമില്ല, ബ്രാഹ്മണന് അധികാരം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എത്ര സമത്വ ബുദ്ധിയാണ് എന്ന് പറയും. പക്ഷെ സംഗതി എന്താണ് അവിടെ? ഈ രാജസൂയം എന്ന് പറയുന്ന ഇത് പറയുന്നത് ബ്രാഹ്മണന് അധികാരമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ലെന്നാ. പുരോഹിത സ്വയം പറയണം, എനിക്കിത് ചെയ്യാൻ അധികാരമില്ല, ഇത് നിനക്കാണ് ഇതിന്റെ അധികാരം എന്ന് പറയുന്നു. അതിന്റെ രഹസ്യം എന്താണ്? ഇത് കേൾക്കുമ്പോൾ ക്ഷത്രിയം വിചാരിക്കൂ, ഈ പുരോഹിതൻ എത്ര ഉദാഹരണമാണ്, സ്വയം ത്യജിച്ചല്ലേ രാജസൂയത്തെ. അപ്പോ ഇളങ്ങ് പൊങ്ങും, രാജസൂയത്തിന് അധികാരം ഞാൻ മാത്രമാണ്. സംഗതി എന്താ? ഈ രാജസൂയം എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്ത് സമാഹരിച്ചിട്ട് ഇതെല്ലാം പുരോഹിതന് ദാനം ചെയ്യുന്ന കർമ്മമാണ്. ഇതിൽ കാശ് കൈയിരിക്കുന്ന പോകത്തേ ഉള്ളൂ, ഒന്നും വരത്തില്ല. അതുകൊണ്ട് പുരോഹിതൻ എന്ത് ചെയ്തു? ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം പറഞ്ഞു, രാജസൂയത്തിന് എനിക്ക് അധികാരമില്ല. എന്ന് വെച്ചാൽ തന്റെ കൈയിരിക്കുന്ന കാശ് പോകത്തില്ല. കുരുക്കു ബുദ്ധി, മനുഷ്യനെ പറ്റിക്കുന്ന ബുദ്ധി. അസുഖം തനിക്ക് അധികാരമുള്ള കർമ്മത്തിന് എന്താണ്? 10 പൈസയുടെ ചെലവില്ല. 10 പൈസ മുതല് മുടക്കില്ലാത്ത കർമ്മങ്ങളെല്ലാം തനിക്ക്, കാശ് മുടക്കുള്ളതെല്ലാം രാജാവിന് അല്ലെങ്കിൽ ക്ഷത്രിയൻ. ഇത് മനസ്സിലാക്കാത്ത ക്ഷത്രിയൻ എന്ത് ചെയ്യും? ഇത്രയും വലിയൊരു കർമ്മം ചെയ്യാൻ പുരോഹിതൻ എനിക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഇപ്പൊ താൻ എത്ര കേമനാണ്. അപ്പൊ ധനം സമ്പാദിക്കണ്ടേ, ധനം ചെയ്യാനാവണ്ടേ, അതുകൊണ്ട് യുദ്ധം നടത്തും. യുദ്ധം നടത്തി ഉള്ള രാജാക്കന്മാരെല്ലാം വെട്ടിയും കൊന്നും പണം സമ്പാദിച്ചിട്ട് കൊണ്ടുവന്ന് രാജസൂയം നടത്തും. പറയും, മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്ത് പോവാം. രാജസൂയം നടത്തുമ്പോൾ എന്ത് ചെയ്യണം? സർവസ്വം ദാനം ചെയ്യണം. ഇതെല്ലാം ഈ പുരോഹിതന്റെ കയ്യിൽ വരും. കാശ് മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ പറയും, 100 രാജസൂയം നടത്തുകഴിഞ്ഞാൽ തൊട്ടടുത്ത പോസ്റ്റ് തന്നെ കിട്ടും, അല്ലെങ്കിൽ വീണ്ടും കുറെ കാലം കഴിയും. വീണ്ടും പോകും യുദ്ധം ചെയ്യാൻ, ധനസമ്പാദിക്കും, യാഗം നടത്തി, എല്ലാം പുരോഹിതന്റെ കാൽക്കൽ വയ്ക്കും. ഇങ്ങനെയാണ് ഭാരതം നശിച്ചത്. പുരോഹിതൻ ഇത്രയും പണം കൈകെട്ടിയാൽ എന്ത് ചെയ്യും? വീട്ടിൽ വെക്കാൻ പറ്റൂ? കള്ളന്മാര് കയറത്തില്ലേ? ഇവർ ഈ സമ്പത്തെല്ലാം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കയറപ്പറ്റാൻ ഭയമുള്ള സ്ഥലങ്ങളിൽ വെക്കും. അതാണ് അമ്പലങ്ങളിലെല്ലാം കൊണ്ടുവച്ച് വിഗ്രഹത്തിന്റെ അടിയിൽ വലിയ ഗുഹയുണ്ടാക്കി അതിന്റെ അകത്ത് കൊണ്ടുവച്ച് അതിന്റെ മേളിൽ ഒരു വിഗ്രഹവും വയ്ക്കും. പറയും, അവിടെ കയറാൻ പാടില്ല എന്ന് പറയും. ഗസ്നിക്കും ഗഫൂറിനും എല്ലാം വിഗ്രഹമുണ്ടാ, അവരിങ്ങോട്ട് വന്നിട്ടെല്ലാം കുളം തോണ്ടി ഇതിന്റെ അടിയിരുന്നൊക്കെ ചാക്ക് കണക്കിന് ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിക്കൊണ്ടുപോയി. അപ്പൊ ഇന്ന ആൾക്കാർ വിലപിക്കുക, അവരൊന്ന് ആക്രമിച്ച് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി, എന്ത് ക്രൂരതയെ കാണിച്ചതെന്ന്. ക്രൂരത വാസ്തവത്തിൽ ആരാ കാണിച്ചത്? ഇവിടെയുള്ളവരാ കാണിച്ചത്. അങ്ങനെയാണ് ഈ രാജ്യം നശിച്ചത്. അതിന്റെ അടിസ്ഥാന കാര്യം ഇതാണ്. പക്ഷെ അത് പുറത്ത് പറയത്തില്ല. അവർ പറയും അത് ബുദ്ധൻ ഇവിടെ ജനിച്ചത് കൊണ്ടാണ് രാജ്യം നശിച്ചത്. ഇത് കാര്യങ്ങളെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ചിന്തിക്കാതെ ഏറ്റുപറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇതിനൊന്നും ബുദ്ധൻ ഉത്തരവാദിയല്ല. ഈ പണിയാണ് ദോഷമുണ്ടാക്കിയത്. വന്ന് ഇവിടെ വന്ന് ആക്രമിച്ചവരെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല. ആക്രമകാരികളെ സംബന്ധിച്ച് സമ്പത്ത് കിട്ടണം. എവിടെ ഇരുന്നാലും അവരെടുത്തുകൊണ്ട് പോകും. അതവിടെ കൊണ്ട് വച്ചവനെയാണ് കുറ്റം പറയേണ്ടത്. അത് സുരക്ഷിതമാണെന്ന് വിചാരിച്ച ബുദ്ധിശൂന്യത. സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചു കൊണ്ടുപോയ ഒരു തവണയല്ല, എത്രയോ തവണ, ടൺ കണക്കിനാണ് കൊണ്ടുപോയത്. നമ്മുടെ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് പറയും. എങ്ങനെ ഇത് ഇവിടെ ഈ സാധനം വന്നു എന്നുള്ള കാര്യം ചിന്തിക്കത്തില്ല. സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? ലോക്കറാണ്. അതെന്താ ചിന്തിക്കാത്തത്? അതെങ്ങനെ അത് ലോക്കറായി, ട്രഷറിയായി? രാജാവിന്റെ ധനം എവിടെ വയ്ക്കേണ്ടത്? രാജാവിന്റെ ധനം വയ്ക്കേണ്ടത് കൊട്ടാരത്തിൽ ഇരിക്കേണ്ടതാണ്. കൊട്ടാരത്തിൽ ഇരുന്ന ധനം ഇങ്ങനെ വിഗ്രഹത്തിന്റെ അടിയിൽ പോയി, അതാരെങ്കിലും ചിന്തിക്കുമോ? അതാണ് ഈ പറയുന്ന അധികാരം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചില വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചു. അത് വലിയ കേമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കേമൊന്നുമില്ല. ഇതെല്ലാം ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവനെ ചൂഷണം ചെയ്ത ഒരു സംസ്കാരമാണത്. മനുഷ്യാണാമപി എന്ന സർവേഷാം ബ്രാഹ്മണാദീനാം സർവേഷു രാജസൂയാദേഷു അധികാര സംഭവതി. എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ്. മനുഷ്യർക്കും എന്താണ് ബ്രാഹ്മണാധീനം? അവിടെ നമ്മൾ നിഷേധിക്കുന്ന ആ പൗരോഹിത്യത്തെയാണ്. ആ പൗരോഹിത്യത്തെ ബുദ്ധിയുള്ള ചുരുക്കം ചില ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. അല്ല, അതിനൊരു സമുദായമോ ഒരു വർഗമോ ഒന്നും ഇതിന് ഉത്തരവാദിയല്ല. ചില കുബുദ്ധികൾ ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി വെച്ചു. അത് ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ചു. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതെല്ലാരെയും ഒന്ന് പഠിപ്പിക്കണം. ഇത് മനുഷ്യാണമപി എന്ന സർവേഷാം ബ്രാഹ്മണാദീന സർവേഷു രാജസ്വധികാര. അതുകൊണ്ട് അവിടെ അധികാരം വച്ച് എന്നാർക്കിന്ന കർമ്മയമേ ചെയ്യാവൂ എന്ന് വെച്ച് പറയുന്നു. അതേ ന്യായം ബ്രാഹ്മണനിന്ന കർമ്മം, ക്ഷത്രിയനിന്ന കർമ്മം, വൈശ്യനിന്ന കർമ്മം എന്ന് പറയുന്ന ഈ ന്യായം തത്രയോ ന്യാസോ അത്രാവി ഭവിഷ്യതി. ആ ന്യായത്തെ ഇവിടെയും അംഗീകരിക്കണം. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. ഒരു ശബ്ദം കേട്ട പണ്ടുള്ള ആൾക്കാർ പറയും, പല്ലി ചലച്ചു കഴിഞ്ഞാൽ പറയുന്നത് സത്യമാണ്. ഞാൻ എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പല്ലി വിശ്വസിക്കാവുന്നത്. മനുഷ്യാണോ പിന്നെ സർവേഷാം, മനുഷ്യർ തന്നെ എല്ലാവർക്കും എന്താണ് ബ്രാഹ്മണാദീനാം സർവേഷു രാജസ്വീയാദിഷു അധികാര സംഭവതി. രാജസ്വീയാദി സർവകർമ്മങ്ങളിലും എല്ലാവർക്കും അധികാരമില്ല. തത്രയോ ന്യായ, അവിടെ എന്ത് യുക്തിയാണോ പ്രയോഗിക്കുന്നത് അത്രാവി ഭവിഷ്യതി, ആ യുക്തി തന്നെ ഇവിടെയും പ്രയോഗിക്കണം. ബ്രഹ്മവിദ്യാംശ പ്രകൃതി. അതുകൊണ്ടെന്താണ് ആ യുക്തി അനുസരിച്ച് ഉപാസനകളിലും മറ്റും ദേവന്മാർക്ക് അധികാരമില്ലെന്ന് അംഗീകരിച്ചാലും ബ്രഹ്മവിദ്യയിൽ ദേവന്മാർക്ക് അധികാരമുണ്ട്. ബ്രഹ്മവിദ്യാഞ്ച പ്രകൃത്യ ഭവതി ദർശനം ശ്രൗതം ദേവാദ്യധികാരസ്യ സൂചകം തത് യോ യോ ദേവാനാം പ്രത്യബുദ്ധ്യത സയേവ തദഭവത് തത് ഋഷീണാം തഥാ മനുഷ്യാണാം. ഇക്കാര്യത്തിന് വേണ്ടി ശ്രുതിയെ ഉദ്ധരിച്ചാണ് പറയുന്നതെങ്കിൽ അതൊക്കെ ശരിയാ. എവിടെ യുക്തി ഉപയോഗിക്കാൻ പോകുന്ന അവിടെയാണ് തകരാറ്. ശ്രുതിയെ ഉദ്ധരിച്ച് കാര്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. യുക്തി പറയുമ്പോൾ അവിടെ യുക്തിയെ വളച്ചെടുക്കും, തന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. പറയുന്നു ദേവന്മാർക്ക് ദേവാധികാരത്തിന് ശ്രോതം ശ്രുതി ഉണ്ട്. പ്രമാണമായിട്ട് എന്താണ്? യോ യോ ദേവാന പ്രത്യബുദ്ധ്യത. ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ ആരാണോ തദ്ബ്രഹ്മത്തെ യോ യോ ദേവാദീനാം മധ്യേ പ്രത്യുക്തിന ബുദ്ധിയതാരാണോ ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ ആ ബ്രഹ്മത്തെ സ്വരൂപമായി അറിഞ്ഞത്, സത ബ്രഹ്മ അഭവത്, അവർ സ്വയം ബ്രഹ്മമായി തന്നെ പറയുന്നുണ്ട്. അതാണ് തദ് യോ യോ ദേവാനാം പ്രത്യബുദ്ധ്യത സ ഏവ തദ്ഭവത് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി ശ്രുതി പറയുന്നു. തത് ഋഷീണാം തഥാ മനുഷ്യാണാം. ഇത് തന്നെയാണ് ഋഷിമാരിൽ സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് മനുഷ്യരിൽ സംഭവിക്കുന്നത്. ദേവന്മാരെങ്ങനെയാണോ അതിനെ ബോധിച്ചത്, ഇനി ഋഷിമാരെ എടുക്കുക. ഋഷിമാരിൽ പറയുന്നു യോ യോ ആരാരൊക്കെയാണോ എന്നുവെച്ചാൽ എല്ലാ ഋഷി ദേവന്മാർക്കും ഇത് ബോധിക്കാൻ പറ്റുന്നില്ല. ആരാരാണ് ബോധിച്ചത്? അവർ ബ്രഹ്മമായി തന്നെ തീർന്നു. തഥാ മനുഷ്യാണ് പറയുന്നു. എങ്ങനെയാണോ ദേവന്മാരിൽ, എങ്ങനെയാണോ ഋഷിമാരിൽ, എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മനുഷ്യരിൽ. ആരാരെല്ലാമാണോ ഇതിനെ ബോധിക്കുന്നത് അവരെല്ലാം എന്ത് ചെയ്യുന്നു? ബ്രഹ്മമായി തീർന്നു. ഇതല്ലേ ശ്രുതി പറയുന്നത്? ഇവിടെ മനുഷ്യാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ശൂദ്രനെന്നോ ഉള്ള ഒരു ഭേദവും പറയുന്നില്ല, വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മത്തെ ആര് ബോധിക്കുന്നു? ആ ബ്രഹ്മബോധത്തിന് അവകാശിയായി പറഞ്ഞിരിക്കുന്നത് ദേവന്മാരെയും ഋഷിമാരെയും പോലെ മനുഷ്യരെ പറഞ്ഞിരിക്കുകയാണ്. ദേവന്മാരെ പ്രത്യേക ഒരു വർഗമായി വയ്ക്കാം, ഋഷിമാരെ ഒരു പ്രത്യേക വർഗമായി വയ്ക്കാം, അതുപോലെ മനുഷ്യരെ. അവിടെ പ്രത്യേകിച്ച് ആർക്കും പ്രത്യേക അവകാശം കൊടുക്കുന്നില്ല, പ്രത്യേകിച്ച് ആർക്കും നിഷേധം കൊടുക്കുന്നില്ല. അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും ഈ വിദ്യയ്ക്ക് അധികാരമുണ്ട് ബോധിക്കുന്നതിനെന്നുള്ളതിന് ഈ ഒരൊറ്റ വാക്യം മതി. പക്ഷേ മനുഷ്യന് അധികാരമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഭാഷകാരൻ ഈ വാക്യത്തെ ഉദ്ധരിക്കത്തില്ല, മനുഷ്യനോ എന്നുള്ള അങ്ങ് വിട്ടുകളായി. എന്നിട്ട് ഒരുപാട് വളഞ്ഞ വഴിയിൽ പോകും. അതാണ് നേരത്തെ പറഞ്ഞത്, ശ്രുതിയെ ആശ്രയിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെയുള്ള ഭേദമൊന്നുമില്ല. എവിടെയെങ്കിലും അങ്ങനെ ഭേദം കാണുന്നുണ്ടെങ്കിൽ അത് കൃത്രിമമായി കൂട്ടിച്ചേർത്ത ശ്രുതികളാണ്. അതിനും തെളിവുണ്ട്. ഇവിടെ അത് പറയുന്നുണ്ട്. ദേവന്മാരെയും ഋഷിമാരെയും പോലെ തുല്യമായ അവകാശം മനുഷ്യ, അല്ലെങ്കിൽ മനുഷ്യനാണോ എന്ന് എന്തിനു പറഞ്ഞു? ബ്രാഹ്മണനാണെന്നോ ക്ഷത്രിയാണെന്നോ വൈശ്യനാണെന്നോ പറഞ്ഞാൽ പോരെ. ഇവിടെ സർവ്വ മനുഷ്യർക്കും അധികാരമുണ്ടെന്ന് പറയാണ്. പറയുന്നു തഥാ മനുഷ്യാണാം ഇതി ദേഹ ഊച്ചു ഹന്ത തം ആത്മാനം അന്വിച്ഛാമോ യം ആത്മാനം അന്വിഷ്യ സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമാൻ. ആ ദേവന്മാർ പരസ്പരം പറഞ്ഞു. എന്താണ് തം ആത്മാനം അന്വിച്ഛാമോ, ആ ആത്മാവിനെ നമുക്ക് അന്വേഷിക്കാം. എം ആത്മാനം അന്വേഷിച്ച ആത്മാവിനെ അന്വേഷിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സർവാൻ ലോകാനാത്മനെ സർവ്വലോകങ്ങളെയും പ്രാപിക്കാം. സർവാൻ കാമാൻ സർവകാമങ്ങളും അവിടെ പ്രാപ്തമായി കഴിയും. ഇവിടെയും പറയുന്നത് എന്താണ്? ആ ദേവന്മാരുടെ അവകാശത്തെക്കുറിച്ച് പറയുകയാണ്, ബ്രഹ്മപ്രാപ്തിയെക്കുറിച്ച് പറയുകയാണ്. ഇനി വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ദ്രോഹവൈ ദേവാനാം അഭിപ്രവ്രാജ വിരോചനം അസുരാണ. ദേവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇന്ദ്രനും അസുരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വിരോചനനും പോയി പ്രജാപതിയുടെ അടുത്ത് പോയി അക്കാര്യം പറയുന്നുണ്ട്. അവിടെയും ഇന്ദ്രൻ ദേവനാണ്, ദേവന് അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത്യാദിച്ച ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ദേവന്മാർക്ക് അധികാരമുണ്ടെന്ന്. ഇനി സ്മൃതിയുണ്ട്, സ്മാർത്ഥമഭി ഗന്ധർവ യാജ്ഞവൽക്യ സംവാദാദി മഹാഭാരതത്തിൽ ഗന്ധർവനും യാജ്ഞവൽക്കനും തമ്മിലുള്ള സംവാദത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഗന്ധർവൻ ദേവവർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ദേവന്മാർക്ക് വിദ്യയിൽ അധികാരമുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കും. മഹാഭാരതത്തിൽ ശാന്തി പർവ്വതത്തിലെ കാര്യമുണ്ട്. അതാണ് സ്മാർത്ഥം എന്ന് പറയുന്നത്. ഗന്ധർവയാജ്ഞവൽക്കൻ യഥപിക്തം ജ്യോതിഷി ഭവാചേരി. അതുകൊണ്ട് ഇതിഹാസവും ശ്രുതിയും എല്ലാം ഇതിന് പ്രമാണമാണ്. കിമത്ര ബ്രഹ്മ അമൃതം കിംസിത് വേദ്യം അനുത്തമം ചിന്തയെ തത്ര വൈകത്വ ഗന്ധർവോമം അമരിച്ചത. മഹാഭാരതത്തെ കുറിച്ച് പറയുന്നു, അവിടെ മാത്രമല്ല പ്രഹ്ലാദ അജഗര സംവാദം അങ്ങനെ പല ഭാഗങ്ങളും പറയുന്നുണ്ട്. എന്താണ് ബ്രഹ്മം, അമൃതമായ ബ്രഹ്മം എന്താണ്, എന്താണ് അനുത്തമമായത് എന്നെല്ലാം ഗന്ധർവവും മാം അപർച്ചത ഗന്ധർവൻ യാജ്ഞവൽക്കനോട് ചോദിക്കുന്നുണ്ട് എന്നും മറ്റും പറയുന്നുണ്ട്. അവിടെയും ദേവന്മാർക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ ഒന്ന് പറഞ്ഞു, എന്താണ് ഈ ആദിത്യ അഗ്നി ശബ്ദങ്ങളെല്ലാം വെറും ജ്യോതിഷുകളാണ്, അത് ദേവ അല്ല എന്ന് പറഞ്ഞ് അതിന് സമാനം പറയുന്നു. യഥപ്യുക്തം ജ്യോതിഷി ഭവാചേരി അത്ര ബ്രഹ്മഹ. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അത് വെറും ഭൗതിക വസ്തുക്കളാണ്, അല്ലാതെ ദേവന്മാരല്ല എന്നുള്ളത്. അതിന് സമാനം പറയുന്നു, അത്ര ബ്രഹ്മഹ ജ്യോതിരാദി വിഷയ അഭി ആദിത്യാദയോ ദേവതാവചന ശബ്ദ ചേതനാബന്ധം ഐശ്വര്യദ്വേദം തം തം ദേവതാത്മാനം സമർപ്പയന്തി മന്ത്ര അർത്ഥവാദാദിഷു തഥാ വ്യവഹാരാ. ആദ്യം പറഞ്ഞതിന് അംഗീകരിക്കുന്നു, ശരിയാണ്. ജ്യോതിരാദി വിഷയ അപി ആദിത്യാദയോ ദേവതാവചനാഹ. ആദിത്യാദികൾ ദേവതാവചനമാണ്. പക്ഷെ ആദിത്യാദികൾക്ക് സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയ അർത്ഥവുമുണ്ട്, ഭൗതികമായ അർത്ഥവുമുണ്ട്. അങ്ങനെ ഒരു അർത്ഥമുള്ളത് കൊണ്ട് ദേവതകളുടെ പേരല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ജ്യോതി വിഷയമാണ് എന്ന് നിങ്ങൾ പൂർവക്ഷി പറഞ്ഞ് ശരി തന്നെയാണ്. അത് ജ്യോതിരാദി വിഷയ അഭ്യാദിത്യാദിയോ ദേവതാവചന, പക്ഷേ അത് ദേവത ശബ്ദവുമാണ്. ചേതനാബന്ധം ഐശ്വര്യദ്വേദം തം തം ദേവതാത്മാന സമർപ്പയന്തി. അത് ചൈതന്യമുള്ള ഐശ്വര്യാദി ഗുണയോഗങ്ങളുള്ള ദേവതകളെയും അത് പറയുന്നുണ്ട്. ഭൗതികവാദിയെ സംബന്ധിച്ച് ആ ഒരർത്ഥം എടുത്താൽ മതി. പക്ഷെ ചൈതന്യത്തിനും അതേ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ചേതനാബന്ധം ചൈതന്യമുള്ള ഐശ്വര്യാദികളുള്ള മന്ത്ര അർത്ഥവാദാദിഷു തഥാ വ്യവഹാര, അതിന് മന്ത്രങ്ങളും അർത്ഥവാദങ്ങളും എല്ലാം അതിന് പ്രമാണമാണ്. ശ്രുതി തന്നെ അത് പറയുന്നുണ്ട് എന്നാണ്. അസ്തേഹി ഐശ്വര്യയോഗ ദേവദാന ജ്യോതിരാദി ആത്മഭിശ്ച അവസ്ഥാദും യഥേഷ്ടം ച തം തം വിഗ്രഹം ഗ്രഹീതം സമർത്ഥം. തഥാ ഐശ്വര്യതേ സുബ്രഹ്മണ്യാർത്ഥവാദേ മേധാ തിഥേർ മേശേരി മേധാ തിഥിം കണ്വായനം ഇന്ദ്രോ മേഷോ ഭൂത്വ ജഹാരൈരി സ്മരിതേ ച ആദിത്യ പുരുഷോ ഭൂത്വ കുന്തിം ഉപജഗാമഹ ഇതി. ആ വിഷയത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ്. അസ്തി ഐശ്വര്യ യോഗ ദേവതാനാം, ദേവതകൾക്ക് മണിമാതി ഐശ്വര്യങ്ങളുണ്ട്. ഐശ്വര്യങ്ങൾ അവരിൽ ഉള്ളതുകൊണ്ട് ആണ് ഐശ്വര്യയോഗം ഈ ദേവതകൾക്ക്. ജ്യോതിരാദി ആത്മഭിഷ്ട അവസ്ഥ, ആ ദേവതകൾക്ക് തന്നെ ജ്യോതിരാദി രൂപത്തിൽ പ്രകാശിക്കാം. ഒരേ ഒരു ബ്രഹ്മതത്വം തന്നെ സർവരൂപത്തിലും പ്രകടമാകുന്നത് പോലെ ആദിത്യാദി ജ്യോതിരൂപത്തിലും ദേവതകൾക്ക് പ്രകാശിക്കാം ഐശ്വര്യമുള്ളതുകൊണ്ട്. യഥേഷ്ടം ച തം തം വിഗ്രഹം, പിന്നെ ഏത് വിഗ്രഹങ്ങളെയാണോ രൂപങ്ങളെയാണോ ഇവിടെ ശ്രുതി സ്മൃതി ഇതിഹാസങ്ങളിലൊക്കെ വർണ്ണിക്കുന്നത്, അതാത് രൂപത്തെ ഗ്രഹീതം സാമർഥ്യം, അതിനെ ഗ്രഹിക്കുന്നതിന് ആ രൂപത്തെ സ്വീകരിക്കുന്നതിനും അവർക്ക് സാമർഥ്യമുണ്ട്. ഇതിന് ശ്രുതി സ്മൃതിയെല്ലാം പ്രമാണമാണ്. ഉണ്ട് ആകാശത്ത് കാണുന്ന ആദിത്യ രൂപം, അത് അങ്ങനെ ആയിക്കോട്ടെ, അത് ഈ ചൈതന്യത്തിൻ്റെ ഒരു രൂപം. അതുപോലെ തന്നെ പല രൂപങ്ങളും ഉണ്ട്, ചൈതന്യം പല രൂപങ്ങളെയും പ്രാപിക്കും. അപ്പം അതിന് വിഗ്രഹ ഒരു ശരീരരൂപത്തെ പ്രാപിക്കുന്നതിന് എന്താ കുഴപ്പം? അതുകൊണ്ട് ചൈതന്യവത്തായ ദേവതകളുണ്ട്, അത് കേവലം ഈ ഭൗതിക പദാർത്ഥങ്ങളല്ല, അത് സിദ്ധാന്തം. അതുകൊണ്ട് കാരണം ഇവിടെ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരിയാണെന്ന് പറയണമെങ്കിൽ അവിടെ ശരീരം വേണം, അത് സാധ്യമാണ്, അതിന് പ്രമാണമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്.